ഇറങ്ങും ഹൃദയം മൂടും ഇരുളിൽ പൊലിയുന്ന നാളങ്ങൾ നേരറിയാതെ നൊമ്പരമോടെ വേർപിരിയും ആത്മബന്ധങ്ങൾ തേങ്ങും ഹൃദയം മൂടും ഇരുളിൽ പൊലിയുന്ന നാളങ്ങൾ സ്മരണകളിൽ നിറക്കതിരണിയിൽ നിറയുന്നു കരിമൂകിൽ നിറകൾ വർണ്ണമായും സ്വപ്നം തോറും കണ്ണീർ തൂകി വേദനയിൽ കാലം മുങ്ങുമ്പോൾ തേങ്ങും ഹൃദയം മൂടും ഇരുളിൽ നാളങ്ങൾ കയറും കരിങ്കടലകൾ കരളിലും ഇളകിടും തിരകൾ പാപം നൽകും ശാപം നേടി ദുഃഖം പേറി ചേതനയിൽ നാദം വിങ്ങുമ്പോൾ തേങ്ങും ഹൃദയം മൂടും ഇരുളിൽ പൊലിയുന്ന നാളങ്ങൾ നേരറിയാതെ നൊമ്പരമോടെ വേർപിരിയും ആത്മബന്ധങ്ങൾ തേങ്ങും ഹൃദയം